ഈ പ്രപഞ്ചത്തെ, അതവരുടെ വേറെ, അതവര് വിശ്വസിക്കുന്ന, നമ്മളിവിടെ ഈ പിശാച് എന്നൊക്കെ പറയുന്നത് അവർക്കും കുറെ എന്താണ് ജീവികളുണ്ട്, അവരും അങ്ങനെ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് ഏഞ്ചൽസ് ഉണ്ട്, ജിബ്രീൽ ഇവർക്കുണ്ട്, മലക്കുകളുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ. മറ്റൊന്നും ദൈവ ഇവർക്ക് ആണുങ്ങളാണ്, മറ്റവർക്ക് പെണ്ണുങ്ങളാണ്. ഇവർക്ക് കുതിരപ്പുറത്തെല്ലാം വരും, അവർക്ക് പറന്നു വരും. അതൊക്കെ ഓരോ മതങ്ങളുടെ വിശ്വാസം. അതുപോലെ ഈ പിശാചവത്തൂടെ എന്ന് പറഞ്ഞു, പിശാചം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നാണ്, അങ്ങനെ ഒരു സാധനമില്ല. നമ്മൾ പിശാചനെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി മന്ത്രവാദവും പൂജയും അതും ഇതൊക്കെ ചെയ്യും, ഇല്ലാത്ത ഒന്നിനെയാണ്. പക്ഷെ പിന്നെ എന്താണ്, ചില ആൾക്കാരുടെ മനസ്സിലിരിപ്പുണ്ടത് ഉണ്ടെന്ന്, വെറുതെ സങ്കല്പം മാത്രമാണ് പിശാച് എന്ന് പറയുന്ന ഒരു തോന്നല് മാത്രമാണ്. ശത്രു സംഭാരമായി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിക്കന്താ സംശയം, അത് സംശയിക്കാതിരിക്കുന്നു. അതിന് മനസ്സിലെ ശത്രു ഇല്ലാതാകണമെങ്കിൽ പുറമെ പൂജ എന്തിനാ ചെയ്യുന്നു, അതിന്റെ ആവശ്യമല്ലോ. അതെങ്ങനെയാ, അതിന്റെ പൂജയുടെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലൊരു ശത്രു ഉണ്ട്, ആ ശത്രുവിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാലേ പോകും, പൂജ നടത്തിയാൽ പോകത്തില്ല. മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, അയാളുമായിട്ട് മിത്രത. മനസ്സുകൊണ്ട് വിചാരിക്കുന്ന എങ്ങനെ, ശത്രുവാണെങ്കിൽ പോയി കണ്ട് മിത്രമാക്കണം, അത്രയല്ല ഒരു കോംപ്രമൈസ്. ശരി, നമ്മൾ ഇനി ശത്രു ഒന്നുമല്ല, ശത്രു മിത്രമായി. അല്ലാതെ മനസ്സിൽ അല്ലെങ്കിൽ സ്വയം എന്ത് ചെയ്യണം, അങ്ങനെ പോയി കണ്ട് ഒരാളോട് മിത്രത അത് പറ്റുന്നില്ലെങ്കിൽ സ്വയം മനസ്സുകൊണ്ട് വിചാരിക്കുക, അയാൾക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിലും എനിക്ക് വാക്കുകൊണ്ടോ ചിന്ത ഉണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും അയാളോട് ഒരു ശത്രുതയില്ലെന്ന് സ്വയം മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് മനസ്സിൽ നിന്ന് ശത്രുവിനെ ഒഴിവാക്കാം. അങ്ങനെ മനസ്സ് ശത്രു ഇതാ മനോഭാവം വേണ്ടാന്നൊരാൾ വിചാരിക്കുക, അത് ഉള്ളിൽ ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ പുറമേ പോയി ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് ശത്രുത ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നടന്നവരും നടന്നില്ലെന്നും വരും. സ്വയം താനും തന്റെ ശത്രുത മനോഭാവത്തെ ഇല്ലാതാക്കാൻ ബാഹ്യമായ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ തന്റെ ചിന്ത കൊണ്ടോ ഒക്കെ കഴിയും. അല്ലാതെ പൂജ നടത്തിയെന്നും പറഞ്ഞ ഒരു ശത്രുവും ജാഗത്തില്ല, ഇന്നൊരു ചത്തിട്ടുമില്ല. ഇവിടെ പറയുന്ന എന്താണ്, പിശാചില്ലാത്തതാണ്, അതാണ് പിശാചവത്തെന്ന് പറഞ്ഞത്. പിശാച് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. പക്ഷെ ഈ പ്രപഞ്ചം എന്താണോ പിശാച് ഭയപ്പെടുത്തുന്നത് പോലെ പ്രപഞ്ചം ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാത്തതാണ്, ഇല്ലാത്ത പ്രപഞ്ചത്തെയാണ് നിങ്ങൾ ഭയക്കുന്നത്. അതാണ് അടുത്ത പദ്ധതി പറയുന്നതാണ്, ഇതിനെ വിശദീകരിക്കുന്നത്. ഇത് വാസിഷ്ഠത്തിന്റെ ആശയമാണ്. വാസിഷ്ഠത്തിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇവിടത്തല്ല നൂറ് സ്ഥലത്തല്ല പറയുന്നു, നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രപഞ്ചം ശൂന്യമാണ്, ശൂന്യമാണെങ്കിലും അതെന്ത് ചെയ്യുന്നു, ഇല്ലാത്ത പിശാച് എങ്ങനെയാണോ ഒരാളെ ഭയപ്പെടുത്തുന്നത്. രാത്രി ഒരു ശ്മശാനത്തിലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരാൾക്ക് ധൈര്യമായിട്ട് പോകാൻ കഴിയും, പിശാചിനെ വിശ്വസിക്കുന്നിടത്തോളം കാലം അവരൊക്കെ പോകാൻ പറ്റത്തില്ല. പിശാചില്ല അതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവാം, ഏത് ശ്മശാനത്തിനും പോവാം, ഒന്നും ഭയപ്പെടുത്തുക. അവിടെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ വല്ല എന്താണ് ജീവികളോ മനുഷ്യരോ ഒക്കെ ഭയപ്പെടുത്താം. പക്ഷെ പിശാച് ഭയപ്പെടുത്തും ഇല്ലാന്ന് അവന് ഉറപ്പ് വരണം മനസ്സ്. അപ്പോൾ പിശാച് ശൂന്യമാണ് എങ്കിലും മനുഷ്യനെന്ത് ചെയ്യുന്നു, ഭയപ്പെടുന്നതുകൊണ്ട് വളരെ ചെറിയ പ്രായം മുതൽ എല്ലാവരുടെയും മനസ്സിൽ എന്തെയ്യുന്നു, സമൂഹം അടിച്ചേൽപ്പിക്കുകയാണ്, പിശാചുണ്ട് പിശാചുണ്ട്. അവനെ അത് കുട്ടിക്കാർ പറയുന്നത് അവനെ നിയന്ത്രിക്കാൻ വേണ്ടി അനുസരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വലിയൊരു അബദ്ധമാണത്. അങ്ങനെ ഒരിക്കലും കുട്ടികളെ അനുസരിപ്പിക്കാനോ മറ്റെന്തെങ്കിലും വേണ്ടി പിശാചെന്ന് പറയുന്ന ഇല്ലാത്തതൊന്നും ഉണ്ടെന്ന് അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാനേ പാടില്ല. അത് തെറ്റാണ്. ഉമ്മാക്കി എന്ന് പറയും, ഉമ്മാക്കിയാണ്. ശ്മശാനത്തിൽ നിന്ന് ശബ്ദം പഴയകാലത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരിക്കൽ, നിങ്ങൾ വരില്ലല്ലേ പറഞ്ഞു. ഈ ശബ്ദം ഉണ്ടാകുന്നത് കള്ളന്മാരാണ് പ്രധാനമായിട്ട്. അങ്ങനെയൊക്കെ പല ശബ്ദങ്ങളും ഉണ്ടാവും. കൂടുതലും മനുഷ്യരുണ്ടാക്കുന്നതാണ്. മനുഷ്യരുണ്ടാക്കി വായിൽ വെള്ളം കോരി വെച്ചിട്ട് ഒരു ശബ്ദം ഉണ്ടാകും കള്ളന്മാര്. അന്ന് ഈ കള്ളന്മാരെന്ന് വെച്ചാൽ വലിയ മോഷമൊന്നുമല്ല, ആൾക്കാരുടെ കപ്പ കിഴുക, കൊല മുറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ശബ്ദം ഉണ്ടാക്കുന്നത്. വിചാരിക്കും ആ അറുകട ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഒരു മനുഷ്യനും പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ ചില ആൾക്കാർ ഈ അറുകര നേരിട്ട് കണ്ടെന്നും അറുകല അടിച്ചു വീഴ്ത്തിയെന്നും ഇതൊക്കെ ഇങ്ങനെ കഥകളും പറയും. കാരണം അതൊക്കെ നാട്ടും പുറത്തൊക്കെ ഇങ്ങനെ കണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ക്രെഡിറ്റാണ്. അയാളെന്തോ ഒരു പ്രത്യേക ജീവിയായിട്ട് അയാൾക്ക് വലിയ അവിടെ അംഗീകാരം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥകൾ, അറുകല കഥകളും ഒക്കെ പഴയകാലത്ത് പറഞ്ഞു പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ വന്നിട്ട് അവനെന്ത് ചെയ്യുന്നു, ഇരുട്ട് ആകുമ്പോഴത്തേക്ക് പിശാചുണ്ടെന്ന് ഭയക്കും. പിന്നെ ഈ പറയുന്ന പോലെ മന്ത്രവാദികളും പൂജാരിമാരും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇത് ഈ ഭയത്തെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. അവരോട് ഇങ്ങനൊരു നിങ്ങളൊരു പിശാച് പിടിച്ചിരിക്കുകയാണ്, ആ പിശാചിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനൊരു പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് വലിയ പൂജയൊക്കെ നടത്തി അവരിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നു. അതൊക്കെ ഇല്ലെന്നാ ഇവിടെ പറയുന്നു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാ പറയുന്നത്, ഇല്ലെന്നാ പറയുന്നു, ഉണ്ടെന്നല്ല. അടുത്ത് പറയാൻ പോകുന്ന അതാ, ഇതില്ലെന്നാ പറയുന്നു. ഗുരുദേവൻ പറഞ്ഞെന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഗുരുദേവ് ഉണ്ടെന്നല്ല പറഞ്ഞത്, ഇല്ലെന്നാണ്. ഈ ലോകത്തിൽ ഇതല്ലേ നിങ്ങൾ പറയുന്ന ഉണ്ടെന്നോ? എവിടെ? ചിറ്റട ചിന്തനമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. യോഗവാസിഷ്ഠത്തിലെ ഉത്തരാർത്ഥം, ഉത്തരഖണ്ഡം, നിർവ്വാണ പ്രകരണത്തിലെ ഉത്തരാഖണ്ഡത്തിൽ ഉള്ള ഭാഗം, ഒരു ഭാഗമാണ് അത്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തതാണ് ഗുരു. ഗുരു എഴുതിയല്ല അത്, അത് മുഴുവനുമല്ല, കുറച്ച് ഭാഗം. ഗുരു ഇങ്ങനെ കുറച്ച് ഭാഗം അത് എഴുതി വച്ചിട്ട് അത് കുറച്ച് വ്യത്യാസമുണ്ട് അതിനകത്ത്, എങ്ങനെയോ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, അതുപോലെയല്ല, കുറച്ച് വ്യത്യാസം. അങ്ങനെ എഴുതിവെച്ച ഭാഗം ഗുരുവിന്റെ കൃതി എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, ഗുരുദേവ കൃതികളിൽ ചേർത്തു. അത് വാസ്തവത്തിൽ അത് തർജ്ജമകളിൽ ചേർക്കേണ്ടതാണ്, ഗുരു എഴുതിയല്ല. ഇത് പറഞ്ഞതിന് ശേഷം വാസിഷ്ഠത്തിൽ പറയുന്ന ഇതില്ലാത്തതാണെന്നാണ്, അതൊന്നും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ കൽപ്പനകളാണ്, അതാണ് ഇവിടെ അടുത്ത് പറയുന്നു. അതാണ് മനുഷ്യങ്ങനെ കൽപ്പിക്കുന്നതാണ്, അല്ലാതെ അങ്ങനെ ഉള്ള ജീവികളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പുരാണങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയുണ്ട്. ഇത് മാത്രമല്ല, വാസിഷ്ഠത്തിൽ വേറെ ഒരുപാട് ഇങ്ങനെ പറയും, പറഞ്ഞിട്ട് പറയും ഇതൊക്കെ കൽപ്പനയാണ്, ശൂന്യമാണെന്ന് പറയും. അതിനാണ് ഇവിടെ പിശാചിന്റെ ഉദാഹരണം പറഞ്ഞത്. പിശാച് ഇല്ലാത്തത് പോലെയാണ് ഈ പ്രപഞ്ചം തന്നെ. പിന്നെ ഈ പ്രപഞ്ചത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, തടിച്ചവനുണ്ട്, കുറിയവനുണ്ട്, നീളമുള്ളവനുണ്ട്, നീളമില്ലാത്തവനുണ്ട്, അണുവാണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ എന്താണോ ഈ പ്രപഞ്ചം തന്നെ ശൂന്യമെങ്കിൽ അവിടെയുള്ളതെല്ലാം ശൂന്യമാണ്. പക്ഷെ ആ ഒരു ഭാഗം മാത്രം എടുത്ത് ഇതിനകത്ത് ചേർത്തിട്ട് ബാക്കിയുള്ളത് എവിടെയുള്ളതെന്ന് അറിയത്തില്ല, എങ്ങനെ ഇത് വന്നെന്ന് അറിയത്തില്ല, ഗുരു ഇങ്ങനെ ഇത് കൊണ്ടെന്ന് എഴുതി വെച്ചെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കും. പൈസ എന്തായാലും വേണം, പൈസ ഇതാ കാര്യം നടക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെന്നാണ് അവസാനം പറയുന്നത്, ഉണ്ടെന്നല്ല. ഇവിടെയും പറയുന്നത് ഈ പറയുന്നതെല്ലാം വാസിഷ്ഠത്തിൽ ഉള്ളത് തന്നെയാ പറയുന്നത്. പിശാചെന്ന് പറയുന്നത് ശൂന്യമാണ്, പക്ഷെ അതിനെ ഭയക്കുന്നു. ശൂന്യമാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെന്ന് തോന്നിയ അതിന് ഭയക്കും, പിശാച് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയക്കും. ഇല്ലാത്തതാണ്. പിന്നെ ഇത് എങ്ങനെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടായത്? പഴയകാലത്ത് ഈ ആൾക്കാരെ വരട്ടാൻ വേണ്ടി ഉണ്ടാക്കിയത്, ഞാൻ കണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഇന്നും അതിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട് ഒരുപാട്. ഇതെല്ലാം മാനസികമായ വിഭ്രാന്തികളാണ്. അധികം ഞാനകത്തൊന്നും യാതൊരു കാര്യമില്ല. പണ്ട് എന്നോടും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, സ്വാമി അതിന് ഭൂതത്തെ കണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നാലേ നമുക്കൊരു വിലയുള്ളൂ. ഒരു സ്വാമിയായ ഒരു ഭൂതത്തെ എങ്ങനെ കണ്ടിരിക്കണം, എന്നൊക്കെ പിന്നെ എന്തോന്ന് സ്വാമി വിലയില്ല. നമ്മുടെ ഇങ്ങനെയൊക്കെ തലയും മുട്ടയടിച്ച് വേഷമൊക്കെ കെട്ടി കിടന്നിട്ടൊരു ഭൂതത്തിനെ കണ്ടില്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് ആരെങ്കിലും നിന്ന് അറിഞ്ഞിരിക്കുന്നു പൊട്ടിച്ചാൽ അങ്ങനൊന്നുമില്ല. ഇതൊക്കെ കഥകളല്ലേ, ഇതൊക്കെ വരും കഥ. ഇനി ഞാനൊരു എന്റെ വ്യക്തിപരമായ ഒരു കഥ പറഞ്ഞുതരാം. ഇനി എഴുതി വെച്ചിരിക്കുന്നൊക്കെ പൊട്ട കഥകൾ. അതായത് ഗുരുദേവരുടെ തീർന്നപ്പോ ചോദിച്ചില്ല, ഇവിടെ വെള്ളം നല്ല വെള്ളമുണ്ടോ, പള്ളിക്കൂടം ഉണ്ടോന്നാ ചോദിച്ചത്. അറിയാമോ, ഈ പള്ളിക്കൂടവും വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞാൻ എൻ്റെ വ്യക്തിജീവിതത്തിലൊരു ഇത് പറഞ്ഞുതരാം. എൻ്റെ അമ്മയുടെ അച്ഛൻ അവരുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സമാധിയൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ പൂജയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അറിയാമല്ലോ, ആളിങ്ങനെ ഈ വഴിയിലായിരുന്നു അമ്മയുടെ അച്ഛൻ. അപ്പം എൻ്റെ അമ്മയുടെ അമ്മ മരിക്കുന്ന എനിക്കൊരു 10-20 വയസ്സായതിനു ശേഷമാണ് അമ്മയുടെ അമ്മ മരിക്കുന്നത്. ഈ അമ്മയുടെ അച്ഛൻ്റെ വീട് അത് ഒരു പ്രഭു കുടുംബമാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിന് ഈ കുട്ടിച്ചാത്തനെ പിടിച്ചു കെട്ടുന്ന പണിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ അമ്മയുടെ അമ്മ എന്നോട് പറഞ്ഞാണ്, ഈ അമ്മയുടെ അമ്മ വളരെ ചെറിയ കുഞ്ഞായിരുന്നു. അപ്പോൾ കുറെ ആൾക്കാർ ദൂരെ എവിടുന്നു കുട്ടിച്ചാത്തര പിടിക്കാൻ വേണ്ടി. പഴയ ആൾക്കാർക്ക് അന്ധവിശ്വാസികളാണല്ലോ ഈ പരാതിയും കൊണ്ടുവന്നു. അപ്പൊ ഈ പരാതിയും കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞിട്ട് ആയിരിക്കും ഇദ്ദേഹം അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ്, രണ്ട് വീടാണ്, ഒന്നൊരു വലിയ വീട് പൂമുഖമൊക്കെ ഉള്ള ഒരു വീടാണ്, അപ്പുറത്തൊരു സ്ത്രീകൾക്കുള്ള ഒരു അടുക്കളയും സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീട്, രണ്ട് വീടാണ്. അപ്പോൾ പറഞ്ഞു കയ്യിലെ വളയും കാലിലെ കൊരുസുമെല്ലാം അഴിച്ചു കളഞ്ഞ് റെഡിയാക്കി അവിടെ നിർത്തിയിരുന്നു. ഈ ആൾക്കാർ വന്ന് മുറ്റത്ത് വന്ന് ഇങ്ങനെ വീട്ടിൻ്റെ പൂമുഖത്തിരുന്ന് അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടി എന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ട് കല്ല് പറക്കി എറിയാണ്, എറിഞ്ഞിട്ടങ്ങ് അകത്ത് കയറുന്നു. അപ്പോൾ ഈ അമ്മൂമ്മ എന്ത് ചെയ്യും, അപ്പുറത്ത് നിന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, അപ്പുറത്ത് നിന്ന് മുറ്റത്തെ ഈ കല്ലെടുത്തെറിയപ്പോ അവനെ കണ്ട കൂട്ടിച്ചേർത്തിട്ട് ഇവിടെ വന്ന് എറിയാണ്. അപ്പൊ ഈ കാലിലെ കൊലുസും കയ്യിലെ വളയൊക്കെ അഴിച്ചു വെക്കാൻ പറയുന്ന എന്തിനു, എറിഞ്ഞിട്ട് ഓടുമ്പോൾ ശബ്ദം കേൾക്കുന്നത്, വെറിയ ശബ്ദം കേൾക്കാതെ അകത്ത് കയറണം. അത് എളുപ്പമാണ് അവിടെ. ഇതുപോലെ ഒരു എന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു വരാ ഒരു ഇടവഴി പോലെയുണ്ട്, അവിടെ നിന്ന് മുറിക്കകത്ത് കയറാൻ എളുപ്പമാണ്. ഒരാൾ അവിടെ ചെന്ന് നോക്കിയാലും കാണത്തില്ല. അപ്പോ ഈ കുട്ടിച്ചാരനെ പിടിച്ചു കെട്ടുന്നതിന് അപ്പൂപ്പൻ വലിയ പ്രസിദ്ധനായിരുന്നു. അപ്പൊ ഇങ്ങനെ പല കുട്ടിച്ചാരന്മാരെയും അപ്പൂപ്പൻ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിച്ചാരത്തിന് എറിയുന്നത് അമ്മമ്മയാണ്. ഇത് പറഞ്ഞ് ഞാൻ ചെറിയ പ്രായത്തിലെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അന്ന് തന്നെ ഈ വിശ്വാസം പോയി, ഇതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നു. അപ്പോ ഇത് ഞാൻ നേരിട്ട് എന്നോട് പറഞ്ഞ് കേട്ട സംഭവമാണ്. അപ്പോ ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും മനുഷ്യൻ നിന്ന് അറിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അതൊരു കഥയായിരിക്കും ആൾക്കാർ പറയുന്നത്. ആൾക്കാർ എന്ത് കഥയും പറയും. അല്ലാതെ അങ്ങനെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല അത്. പക്ഷെ നമ്മള് ഉണ്ടെന്ന് വിശ്വസിച്ച നമ്മുടെ മനസ്സിൽ കാണും, അല്ലെങ്കിൽ ഒന്നുമില്ല. ഞാനിപ്പോ ഇത്രയും കാലമായി ഞാൻ ഇതുവരെ ഒരു കുട്ടിച്ചാത്തന് ഇവിടെയെല്ലാം പോയി രാത്രിയും പകലും ആളുകളടത്തും ഇല്ലാത്തടത്തും ഇവിടെയെല്ലാം പോയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു കുട്ടിച്ചാത്തം വരണ്ടേ? നമ്മളെ പേടിപ്പിക്കാനെങ്കിലും വരണ്ടേ? ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ ഈ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് കവിഞ്ഞതിനകത്ത് യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യം. അതൊക്കെ ചെയ്യുന്ന നല്ലതാണ്, കാരണം നമുക്കതൊരു നല്ല വരുമാനമാണല്ലോ. അത് ഗുരുദേവൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെ, ഗുരു തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് മരിച്ചവർക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോ എന്താണ് അവര് പുനർജന്മം ഉണ്ടെങ്കിൽ അവർ ജനിച്ചല്ലേ നമ്മളിങ്ങനെ അറിയും. ഇവിടെ വീണ്ടും വീണ്ടും ആളെന്ന് അറിയണമെങ്കിൽ മരിച്ചവർ ജനിച്ചു വരണ്ടേ? അപ്പൊ നിങ്ങൾ മരിച്ചവർക്കൊന്നും പറഞ്ഞ് ചെയ്യുന്നു ഓരോ കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എല്ലാ ഭാവിയും. അപ്പൊ ഇവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യും. ശുദ്ധ തട്ടിപ്പ് യാതൊരു കാര്യമില്ല. ഇത് ഇത് തന്നെ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാവാൻ. എന്റെ അച്ഛൻ മരിച്ചു, ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാൻ പോയിട്ടില്ല, ഇതിനൊന്നും ഞാൻ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ശിവരി വന്നതിന് ശേഷം ഞാൻ ഒരിക്കലും ആലുവായി പോയി ബലിയിടാൻ പോയിട്ടുണ്ട്. ആലുവായി അവിടെ പോയി സച്ചിദാനന്ദ സ്വാമി ഞാനും കൂടെ അങ്ങോട്ട് കൂടെ വിദ്യാർത്ഥികളായിരുന്നു അവിടെ പോയി പെരുകിട്ടിട്ടുണ്ട്. എനിക്കൊന്നും ചെറുതാവണത്തിന് ഒന്നും കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പോയിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇടുമ്പോഴും ഇതൊക്കെ തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇടുന്നു. അപ്പോ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, വിശ്വസിക്കുമ്പോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. എനിക്കത് വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കും. അത് അതിന് യാതൊരു യുക്തിയില്ല. കാരണം മരിച്ചവർ ജനിച്ചവരെ എന്ന് പറയാം, നമ്മളിങ്ങനെ വെച്ച് മരിച്ചാൽ ജനിക്കും എന്നുള്ള ഉറപ്പാണ്. ജാതസ്യ ധ്രുവം മൃത്യു, ധ്രുവം ജന്മം മൃതസ്യ, മരിച്ചാൽ ജനിക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഇത് ആർക്കാ ഇടുന്നു? അതിന് ഉത്തരം പറയണ്ടേ? എത്ര കാലം ഇടുന്നു? നിങ്ങൾ എത്ര കാലം കൊണ്ടിടുന്നു? പ്രേതം അല്ലെങ്കിൽ പിന്നെ ഇത് ആർക്കാ ഇടുന്നു? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടി, അല്ലെങ്കിൽ പുനർജന്മത്തെ വിശ്വസിക്കാതിരിക്കും. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ പോലെ അവര് പുനർജന്മത്തെ വിശ്വസിക്കുന്നു, അവർക്ക് വേണമെങ്കിൽ ഇടാം. പുനർജന്മത്തെ വിശ്വസിക്കുന്നവരെങ്ങനെ ഇടും? എന്തടിസ്ഥാനത്തിൽ? എന്തറിഞ്ഞുകൊണ്ട്? അത് പിന്നെ പറയുന്ന എന്താണ്? ഇത് കാക്കയായിട്ട് വരുമെന്നാണ് അല്ലേ? കാക്കയായിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവൻ വേറെ മനുഷ്യനായി ജനിച്ചെങ്കിൽ എങ്ങനെ കാക്കയായിട്ട് വരും? ഡബിൾ റോളിൽ വരും. എം ജി ആറിനെ പോലെ ഇതെങ്ങനെ വരും? മരിച്ചയാളും ജനിച്ച് പിന്നെ എങ്ങനെ കാക്കയാവും? ഇതിനെന്താ ഗ്യാരണ്ടി ഉള്ളത്? ഇങ്ങനെയുള്ള വെറും പെട്ടി തങ്ങളൊക്കെ മനുഷ്യൻ ഇന്നും ചെയ്യുന്നെന്ന് വെച്ചാൽ ഈ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പുരാണങ്ങളിൽ ഈ കാക്കയെക്കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പുരാണങ്ങളാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. പുരാണങ്ങളിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടും അടിസ്ഥാനം അതൊന്നുമല്ല. പഴയ കാലത്ത് പുരോഹിതന്മാർ ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ഏർപ്പാട്. അവിടെ കാക്കയില്ല, പ്രാവായിട്ട് അല്ലെങ്കിൽ പല്ലിയായിട്ട് വരും, എന്തെങ്കിലും ആയിട്ട് വരും, അത് മാറ്റിക്കോളും മനുഷ്യൻ. അത് നമ്മൾ ചിന്തിക്കുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? പിന്നെ ഒരാൾ വിശ്വാസമാണെങ്കിൽ അവർ ചെയ്യട്ടെ, ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്തുകൊണ്ട്? വിശ്വാസമാണ് എന്റെ സ്വാതന്ത്ര്യമാണ്. വിശ്വസിക്കുന്ന ഒരാളും എന്നോട് വന്നു ചോദിച്ചാൽ ഞാൻ ചെയ്യരുതെന്നൊന്നും പറയത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള പോലെ തന്നെ അവർക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവർ വിശ്വസിച്ച് ചെയ്യുന്നു, ചെയ്യട്ടെ, എന്താ കുഴപ്പം? അത് നമുക്ക് അരുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ മരിച്ച പുനർജന്മത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ച പിതാവ് മാതാവ് ജനിച്ചില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ജനിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു? അങ്ങനെ അവരുടെ മക്കൾ ചെയ്തുള്ള നമ്മളെന്തിനാ ചെയ്യുന്നത്? നല്ല കാര്യം. നമ്മളെ പിതാവ് മരിച്ച് വേറെ അടുത്ത് ജനിച്ച് ആ പിതാവിന് വേറെ മക്കളുണ്ടായി, അപ്പൊ അവര് ചെയ്തോളും, പിന്നെ നമ്മളെന്തിനാ? അത് തന്നെ വീണ്ടും അങ്ങനെ വെക്കോണ്ടിരിക്കുകയായി. അതവിടെ നടന്നുകൊണ്ടേയിരിക്കുമല്ലോ. നമ്മൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അവരുടെ റോൾ മാറിയല്ലോ, ജനിച്ചല്ലോ. അല്ല, ഇത് ചെയ്തിട്ടെന്ത് കിട്ടാനായി അവർക്ക്? അതല്ലേ അടുത്തത്. നമ്മളിവിടെ ഇങ്ങനെ ഇടുന്നു, ഇതുകൊണ്ട് അവർക്കെന്താ കിട്ടുന്നത്? അവർക്കെന്താ പ്രയോജനം എന്നറിയില്ല. എന്ത് എന്ത് പ്രമോഷൻ? അല്ല, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ പിതാവ് ഇപ്പൊ ഇവിടുത്തെ ഈ സിദ്ധാന്തം അനുസരിച്ച് എന്താണോ ജനിക്കുന്ന എന്തനുസരിച്ച്? കർമ്മത്തിന്റെ ഫലം അനുസരിച്ച്. അപ്പൊ കർമ്മത്തിന്റെ ഫലം അനുസരിച്ചല്ലേ ജനിച്ചത്? അപ്പൊ ആ വ്യക്തിയുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കൂ, നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ആ വ്യക്തി അനുഭവിക്കൂ. അപ്പൊ പിന്നെ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് അത്തന്റെ അടുത്ത ജന്മം കിട്ടും. നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്തിട്ട് എന്താ കാര്യം? ഒരാൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം വേറൊരാൾ ചെയ്താൽ കിട്ടുമോ? അനുഭവം അയാൾ കിട്ടുമോ? താൻ താൻ ചെയ്യുന്ന താൻ താൻ അനുഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരാളിപ്പോ പുനർജന്മത്തെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരാൾ അവന്റെ കർമ്മം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പട്ടിയായി ജനിക്കുന്നത് അല്ലേ? സ്വന്തം കർമ്മത്തിന്റെ ഫലം അല്ലെങ്കിൽ അനുഭവിക്കുന്നു. അപ്പൊ അനുഭവിച്ചല്ലേ പറ്റും. അത് ചത്ത് കഴിയുമ്പോൾ അനുഭവിച്ച് തീരും. പിന്നെ എന്താണോ കർമ്മഫലം അതനുസരിച്ച് വേറെ ജന്മം കിട്ടും. അതിന് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അവർക്ക് കർമ്മഫലമാകുന്നു. അപ്പൊ കർമ്മഫലം കർമ്മനിയമം തെറ്റില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ വൈദികന്മാർ പറയുന്നത് എന്താണ്? ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അയാൾ യാഗം ചെയ്യണം. വേറൊരാൾ യാഗം ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല. അപ്പൊ അവനവന്റെ കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് നിയമമുണ്ടെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതും ശരിയാവില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാലും അത് ശരിയാവും. നമ്മളിവിടെ സമാധി മറ്റ് ഭക്തന്മാർക്ക് വേണ്ടി മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അത് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസമാണ്. ഇവിടെ ഭക്തന്മാർ വന്ന് ചെയ്യുന്നത് അവരുടെ വിശ്വാസം പറയുന്നു. വിശ്വാസത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. വിശ്വസിക്കുന്നവരനുസരിച്ച് ചെയ്തോട്ടെ. നിങ്ങൾ ഇതിന്റെ ശാസ്ത്രം ചോദിക്കുമ്പോഴാണ് പറയുന്നത് ശരിയാവില്ല. വിശ്വാസത്തെ അല്ല ചോദ്യം ചെയ്യും. വിശ്വാസമുള്ളവരങ്ങനെ ചെയ്തോട്ടെ. വിശ്വാസത്തെ നമുക്കെങ്ങനെ വേറെ അവരുടെ വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരങ്ങനെയൊക്കെ വിശ്വസിച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ശാസ്ത്രങ്ങൾ പറയുന്ന ഇങ്ങനെയാണ്, ഒരാൾ ചെയ്താൽ അതിന്റെ ഫലം അവർക്കാണ്, വേറൊരാൾക്കല്ല. അത് മീമാംസകരൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മവും ഫലവും തമ്മിൽ വ്യതിചരണം പാടില്ല. എന്നുവെച്ചാൽ ഒരാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം വേറൊരാൾക്ക് പോകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മ നിയമം എല്ലാം തെറ്റും. പിന്നെ ആരും കർമ്മം ചെയ്യത്തില്ല. അതുകൊണ്ട് അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവനിൽ തന്നെ വരണം. താൻ തന്നെ ചെയ്യും. പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ കർമ്മം ചെയ്താൽ അങ്ങനെ. അതൊക്കെ വിശ്വാസത്തിന്റെ തരത്തിലാണ്. വിശ്വാസികളങ്ങനെ ചെയ്തോട്ടെ. ഇത് ഒരു ശാസ്ത്രത്തിലൊരു നിയമം പറയും, അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്നതിനാണ് ഇവിടെ പറയുന്നത്. അല്ല ആരെങ്കിലും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതല്ല, അതല്ല. അപ്പൊ അതിനൊന്നും പിന്നെ ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഈ മനുഷ്യർ ഒരുപാട് വളരെ വളരെ അന്ധവിശ്വാസങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അവരെ ഉയർത്തി കൊണ്ടുവരുന്നതിന് അവരെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു. അത് ഗുരു എപ്പോഴും അതിനെ പരിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ക്ഷേത്ര പ്രദർശനങ്ങളിൽ പോലും എന്താ ചെയ്തത്, പരിഷ്കരിച്ച് അത് പരിഷ്കാരം വരുത്തി കൊണ്ടേയിരുന്നു. അല്ലാതെ ഒറ്റയടിക്ക് മനുഷ്യരെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളിപ്പോ എന്താണോ വിശ്വസിക്കുന്നത് അസംബന്ധം എന്ന് പറഞ്ഞ പിന്നെ ഗുരു പറയുന്ന ആരും കേൾക്കത്തില്ല. അത് ഗുരു വൈദ്യമഠത്തിൽ സുഖമില്ലാടുന്നപ്പോ ഒരു ബിഷപ്പ് കാണാൻ വന്നിരുന്നു. ബിഷപ്പും ഗുരുവും തമ്മിലുള്ള സംഭാഷണം പ്രവർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചു പോകുന്നു. വളരെ രസകരമാണ് ഗുരു അവിടെ പറയുന്നത്, ഗുരുവിന്റെ മറുപടികളൊക്കെ. എന്നുവെച്ചാൽ ബിഷപ്പിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, എന്നാൽ ബിഷപ്പിന്റെ വിശ്വാസത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. ആർക്കറിയാം, അങ്ങനെ പറയും. അപ്പം മനുഷ്യർക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടാവും. അപ്പോൾ അത് ആ വിശ്വാസത്തിൽ അവർ ഉറച്ചിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുമ്പോഴാണ്, അവിടെയാണ് പ്രശ്നം വരുന്നത്. പിശാച് എന്നൊക്കെ പറയുന്നത് ഇവിടെ പറയുന്നു, വാസ്തവത്തിൽ പറയുന്നത് ഇല്ലാത്തതാണ്, പക്ഷെ ഭയത്തിന്. അതുപോലെ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്, ശൂന്യമാണ്, അതിനെ ഭയക്കുന്നു. അതിനാണ് പിശാചിന്റെ ഉദാഹരണം പറയുന്നത്. പക്ഷെ പിശാചിനെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് മനുഷ്യൻ കടുത്ത ഭയമാണ്. ഒരിക്കൽ എന്നെ തിരുവനന്തപുരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പ്രേതബാധയാണ്, നെക്ഷിബാധ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇന്നത്തെ AKG സെന്റർ ഇരിക്കുന്നതിന്റെ പുറകുവശം അന്ന് അവിടെ നിറയെ പാലകളായിരുന്നു. AKG സെന്ററിന്റെ പണിയും തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പാലയാണ്, അവിടെ ഒരു കെട്ടിടമുണ്ട്. അപ്പോൾ അവിടെ ഒരു വാച്ചറുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അയാളെ അവിടെ കൊണ്ടുവന്നു. ഒരു സ്ഥലമുണ്ട്, അവിടെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കും വേറെ സ്ഥലത്തായി കിടക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞ സ്വപ്നാടനാണ്, സ്വപ്നത്തിലുള്ള ആൾക്കാർ എഴുന്നേറ്റ് കിടക്കും, അതായിരിക്കും പറഞ്ഞു. അങ്ങനെയല്ല, രാവിലെ എഴുന്നേക്കുമ്പം എന്താണ് ബ്ലഡ് കുറഞ്ഞിരിക്കും ശരീരത്തിൽ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും ഇതൊന്നും അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം എന്നെ ഇവരെല്ലാവരും കൂടെ പിടിച്ച് കിടത്തി. എല്ലാരും എന്ന് വെച്ചാൽ ഇന്നത്തെ ഈശാസാണ് അറിയാം, ഇവരെല്ലാം കൂടെ എന്നെ കൊണ്ടുവന്ന് കടത്തി. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്നും അറിയണമെന്ന് വിചാരിച്ചു. ഞാൻ രാത്രി അവിടെ കിടന്നു ഒറ്റയ്ക്കായി. പിറ്റേ ദിവസം രാവിലെ അവർ വരുന്ന എല്ലാവരും കൂടെ ഞാൻ അവിടെ ഉണ്ടോ രക്തം പോയോ എന്നൊക്കെ വരുന്നപ്പോ ചായ കുളിച്ച് റെഡിയാക്കി ഇരിക്കും. ചോദിച്ച് എന്തെങ്കിലും തോന്നി, അമ്മ തോന്നി എന്താണ് ആരോ രക്തം കുടിച്ച് കുറെ രക്തമൊക്കെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവരോട് സത്യം പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് എത്ര വീടായി, അതിൻ്റെ ചുറ്റും വീടുകളായി. അന്ന് ഈ കിടന്ന പനയൊക്കെ, അല്ല പനയല്ല, പാലയൊക്കെ പൂത്ത് കിടന്ന സ്ഥലമൊക്കെ ഇന്ന് മനുഷ്യൻ താമസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസക്കോട്ടയാണ്. അപ്പോൾ എനിക്കത് വിശ്വാസമില്ലാതെ വന്ന് ഈ കുട്ടിക്കാലത്ത് അത് കേട്ടിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ ആൾക്കാർ ഒരുപക്ഷെ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ചാണ്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും വിശ്വാസം അനുസരിച്ചുള്ള രീതിയിലായിരിക്കും. അപ്പോൾ എന്തായാലും കുട്ടിച്ചാത്തൻ പോയല്ലോ, അപ്പം അവരുടെ മനസ്സിൽ നിന്ന് കുട്ടിച്ചാത്തനെ മാറ്റി അതിനെന്തൊക്കെ ചെയ്തിരിക്കുമെന്ന് അതായിരിക്കും. ഉണ്ട് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. എന്ത് പിശാജ് ഇല്ലാത്ത പിശാജിനെ ഭയക്കുന്നത് പോലെ. അപ്പോ പ്രപഞ്ചം ഉണ്ടെന്ന് കരുതുന്നു, എന്നിട്ട് അവിടെ ജനന മരണങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ജനന മരണം, ഗർഭവാസം, രോഗം, ദാരിദ്ര്യം, മറ്റു പീഡകൾ, എന്നിട്ട് സംസാര ഭയം, ഇതിനെയൊക്കെ ഭയക്കുന്നു. എന്തുകൊണ്ട്? ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നു. അവിദ്യയാണ്, അറിവില്ലായ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വാസശക്തി പറയുന്ന കാര്യമാണ്, അത് പ്രത്യേകം മനസ്സിലാണ്. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തു പറയുന്നത്. ഭയങ്കരം ഇതം ശൂന്യം ഏതാള നഗരം യഥ തഥൈവ വിശ്വമഖിലം ഏകരോത് അത്ഭുതം വിഭു. ഭയങ്കരം ഇതം ശൂന്യം വേതാള നഗരം യഥ തഥാ ഏവ വിശ്വം അഖിലം വ്യകരോത് അത്ഭുതം വിഭു. യഥ ഭയങ്കരം വേതാള നഗരം ശൂന്യം. ഇത് നേരത്തെ പിശാചവത്തെന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ്. യഥാ എപ്രകാരമാണോ ഭയങ്കരം ഭയത്തെ ഉണ്ടാക്കുന്ന വേതാള നഗരം, വേതാളം എന്ന് വെച്ചാൽ പിശാജ്, പിശാജ് നഗരം. പിശാജ് നഗരം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പിശാചുക്കളാണ് എല്ലാം. കൂട്ടുകുടുംബമായിട്ട് കഴിയുകയാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം പിശാചാണ്. നഗരമാണ്, പഞ്ചായത്തല്ല നഗരം എന്ന് വെച്ചാൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ എല്ലാവരും, മേയറും എല്ലാവരാണ് പിശാചുക്കൾ. അതാണ് പിശാച നഗരം എന്ന് പറയുന്നത്. അപ്പൊ ഈ പിശാച നഗരം എന്ന് പറയുന്നത് പിശാചുക്കളുടെ കൂട്ടം, പിശാചുക്കൾ മാത്രം. അത് പഴയകാലത്ത് പറയത്തില്ല, ആ ഭാഗത്ത് പോകരുത്. പണ്ട് അവിടേക്ക് എന്താണ്, വെറും പിശാചുക്കൾ മാത്രമേ ഉള്ളൂ. ഒരു പിശാചട്ട കൂട്ടത്തോടെ പിശാചുക്കളാണ്. അപ്പൊ ഈ പിശാച നഗരം എന്ന് പറയുന്നത് എന്താണോ, ശൂന്യമാണ്, ഇല്ലാത്തതാണ് എന്നാ അവിടെ പറയുന്നു. എപ്രകാരമാണോ ഭയങ്കരം ഭയങ്കരമായിരിക്കുന്ന വേതാള നഗരം പിശാച നഗരം ശൂന്യമായിരിക്കും. അങ്ങനെ ഒന്നൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ശൂന്യം ഭവതി എന്ന് ചേർക്കണമാണ്. യഥാ എപ്രകാരമാണോ ഭയങ്കരം വേതാള നഗരം ശൂന്യം ഭവതി. ഈ വേതാള നഗരം എന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഈ വ്യാഖ്യാതാക്കളൊക്കെ എന്താണ്, കാട് കയറി എന്തൊക്കെയോ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സംഗതി എന്താണെന്ന് ആർക്കും പിടികിട്ടിട്ടില്ല. ഇതും വാസിഷ്ഠത്തിൽ പറയുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർശനമാനയും വാസിഷ്ഠവും തമ്മിലുള്ള ഒരു പഠനം ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ഇതിലെ ആശയങ്ങൾ 90% വാസിഷ്ഠത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഈ വാസിഷ്ഠം എന്ന് പറയുമ്പോൾ ശരിക്കും ഒറിജിനൽ വാസിഷ്ഠത്തിന് 30,000 പദ്യങ്ങളുണ്ട്. അതിനെ സംക്ഷേപിച്ച് 6,000 നമ്മുടെ ലഘുയോഗ വാസിഷ്ഠം. 6,000 പദ്യങ്ങളുടെ അർത്ഥമാണ്. അതാണ് ജ്ഞാനാനന്ദ സരസ്വതിയും ബാലകൃഷ്ണനായ സാറും ശ്യാമമേനോനും കാവുങ്കൽ നീലകണ്ഠപ്പിള്ള ഒക്കെ എഴുതിയിട്ടുണ്ടത്. പി കെ ഒരുപാട് പേര് മലയാളത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഈ 30,000 6,000 ചുരുക്കി അതിന്റെ മലയാളം അതിലൊന്നും വിശദമായിട്ടില്ല. എന്നാൽ ഈ 30,000 ആവർത്തനം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അത് ചുരുക്കിയത്. വൃഥാസ്തുലത എന്ന് പറയും വർണ്ണനകൾ. ഇപ്പം ഏതാള നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അധ്യായം മുഴുവൻ ഏതാള നഗരത്തിന്റെ വർണ്ണനയും അങ്ങനെ കറുത്ത വേതാളം വെളുത്ത വേതാളം എന്നിട്ട് പറയും ഇതൊക്കെ ശൂന്യമാണ്. പൊക്കമുള്ള വേതാളം പൊക്കമില്ലാത്ത വേതാളം ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് വർണ്ണിച്ചിട്ട് അവസാനം പറയുന്ന എന്താണോ ശൂന്യം. അതാണ് നമ്മുടെ ഈ പറയുന്ന കൃതിയിലും കാണുന്ന അതുപോലെ. അതൊക്കെ വേതാള നഗരത്തിന്റെ വർണ്ണനകളാണ്. എന്നിട്ട് അവിടെ തന്നെ പറയും എന്താണോ ഇത് ചിദ്ഭാനമാണ്, ചിത്തിന്റെ ഒരു തോന്നല് മാത്രമാണ്. എല്ലാ അങ്ങനെയൊന്നുമില്ല. ചിത്തിലിങ്ങനെ പല ഭാനവും വരും. നാമരൂപാത്മന അത്യർത്ഥം വിഭാതി എന്ന് പറയുന്നത് ചിദ്ഭാനമാണ്, ചിത്തിന്റെ ഒരു തോന്നലാണ്. പിന്നെ ഇതിനെ ഭയക്കുന്നത് ഈ വേദാള നഗരം എന്ന് പറയും. ചിലടത്ത് പറയും ആകാശ നഗരം. വാസ്തുശക്തി പറയുന്നു ആകാശ നഗരം എന്ന് വെച്ചാൽ ഒരു തോന്നലാണ്. ആകാശത്തിലേക്ക് തോന്നുമ്പോൾ ഈ മേഘങ്ങളും പ്രകാശവും ചെലുത്തിട്ട് അവിടെ കെട്ടിടങ്ങളുണ്ടെന്നാണ്. കാരണം ആകാശ നഗരം അങ്ങനെയൊന്നുമില്ല, തോന്നലാണ്. അതുപോലെ പിശാചുകളുടെ ഒരു നഗരം എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. പിശാചുണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കാം. അപ്പം അങ്ങനെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നാട് നഗരം രാജ്യം ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ വരും. മാന്ത്രികദ്വീപ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ജഗതിയുടെ ഉണ്ടോ? അതുപോലെ തന്നെ ഒരു കൽപ്പനയാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് ഗള്ളിവറുടെ ലല്ലിപ്പുട്ട് ഇതൊക്കെ കൽപ്പനകളാണ്. മനുഷ്യനിങ്ങനെ ഭാവന ചെയ്ത് കാണുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കഥകൾ എഴുതും. ഇത് കഥകൾ എഴുതി വെച്ച ആൾക്കാർ വിശ്വസിക്കുകയോ സത്യമാണ്. ഇങ്ങനെ ഈ പുരാണങ്ങളല്ല. അതൊക്കെ ഇന്ന് കാർട്ടൂണാക്കി കൊച്ചു പിള്ളേർക്ക് കണ്ട് രസിക്കാൻ കൊള്ളാം, രാമനും കൃഷ്ണനും. അധികം ഞാനകത്തൊന്നും യാതൊന്നുമില്ല. കാർട്ടൂൺ കഥകളാണ്. അതിന്റെ പേരിൽ ഇപ്പൊ എന്തെല്ലാം നടക്കുന്നു. പഴയകാലത്ത് ഭാവനാശാലികളായ ആൾക്കാർ എഴുതി വെച്ച എന്താണോ കഥകൾ, ഇന്നാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ കൊള്ളാം, കാർട്ടൂൺ. പക്ഷെ അതിന്റെ പേരിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കും, 2 വർഷം വരെ കിടക്കും. അങ്ങനത്തെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് ഈ വേദാള നഗരം എന്ന് പറയുന്നത്, പിശാച് നഗരം. പക്ഷെ അങ്ങനെ പിശാച് നഗരത്തെ അങ്ങോട്ട് പോകരുത്, അവിടെ വേദാളങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഭയക്കു വരാ. പക്ഷെ ഇല്ലാത്തതിനെ ഭയക്കുന്നു. മനസ്സിൽ ഒന്നിനെ സങ്കല്പിച്ചിട്ട് ഭയക്കുന്ന ആ വേദാള നഗരം എന്ന് പറയുന്നത് എന്താണ്? ശൂന്യമാണ്. അതുപോലെ ഇവിടെ പറയുന്ന അതുപോലെ നിങ്ങൾ ഈ അനുഭവപ്പെടുന്ന ശൂന്യവും ഈ പ്രപഞ്ചവും ശൂന്യമാണ്, ബ്രഹ്മത്തിൽ ശൂന്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പക്ഷെ ശൂന്യമാണെങ്കിലും അതിനെ ഇങ്ങനാദി നാമരൂപാത്മകമായി ഈശ്വരൻ പ്രകടമാക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു സങ്കല്പം കൊണ്ട്. അപ്പൊ സങ്കല്പം കൊണ്ട് ഈശ്വര സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം ഇവിടെ പറഞ്ഞു വരുന്ന അത് ശൂന്യമാണെന്ന്. അങ്ങനെയാണ് വാസിഷ്ഠത്തിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നത്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഇവിടെ അധ്യാരോപമാണെന്ന് പറയുന്നു, പക്ഷെ അധ്യാരോപം എന്താണ്? ശൂന്യമാണ്. അപ്പൊ ഇതിന് ഈ വിഷയം പറയുമ്പോഴത്തേക്ക് അതും കൂടുതൽ പറയുന്നത് നിർവ്വാണ പ്രകരണത്തിലാണ്. അവിടെ പറയുന്നത് ഒരാൾ സ്വപ്നം കാണുന്ന ഒരാൾക്ക് എന്താണ് തന്റെ മരണത്തെ കാണാം. സ്വപ്നത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തെ കാണാൻ പറ്റും മരിച്ചതായിട്ട്. അപ്പൊ സ്വപ്നത്തിൽ ഒരാൾ മരണത്തെ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ച് അതിലെന്തെങ്കിലും സത്യസ്ഥിതി ഉണ്ടോ? അപ്പൊ സ്വപ്നത്തിലും മരണം എങ്ങനെയാണ് അശൂന്യമായിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ജാഗ്രതത്തിലെ ജനനവും മരണവും എന്നാണ് അവിടെ പറയുന്നത്. അത് വെറും എന്താണ് പ്രതിഭ, തോന്നൽ മാത്രമാണ്. ഈ പ്രതിഭ എന്നുള്ള ശബ്ദവും വാസിഷ്ഠത്തിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്. അതാണ് അദ്വൈതീവി പറയുന്ന പേരായിരം പ്രതിഭ. അതെവിടുന്ന് വന്ന ആൾക്കാർ ഒരുപാട് ഗവേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഇതെവിടുന്ന് ഗുരുദേവന് ഒരു പുതിയ സംഗതി കണ്ടുപിടിച്ചാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് മുഴുവൻ വാസിഷ്ഠത്തിലൂടെയാണ് ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അപൂർവമായ പല പദങ്ങൾ വാസിഷ്ഠത്തിലുള്ളത്. അത് ശരിക്കും വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആൾക്കാർ, അതെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് പറയുക. അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. നിന്നിൽ അസ്പന്ദമാകണം, സ്പന്ദം അസ്പന്ദം, ഇത് വാസിഷ്ഠത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നിരന്തരം ഉപയോഗിക്കുന്നു. അപ്പൊ വാസിഷ്ഠത്തിന്റെ സ്വാധീനം കൂടുതൽ വളരെയധികമാണ്. അപ്പൊ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തന്നെ വ്യാഖ്യാനം ഒരുപാട്. പ്രപഞ്ച ശൂന്യമാണ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ ശൂന്യമാണെന്ന്, ബ്രഹ്മമേ ഉള്ളൂ. പിന്നെ ഈ ശൂന്യമാണെന്ന് പറയുന്നതിനും പല വ്യക്തികളും പറയും. ഒന്ന് പറയുന്നത് എന്താണ്? അതൊരു കൽപ്പനയാണ്, അതുകൊണ്ട് ശൂന്യമാണ്. ഇപ്പോ സ്വപ്നം പോലെ, സ്വപ്നം പോലെ എന്നല്ല അവിടെ പറയും, സ്വപ്നം തന്നെ എന്ന് പറയും. നെടിയ ഗിനാവിത് എന്ന് പറയുന്നു. ഇത് വാസ്തവത്തിൽ പറയുന്ന ദീർഘസ്വപ്നമാണ്. വാസ്തവത്തിൽ തന്നെ ദീർഘസ്വപ്നം എന്ന് പറയും. ഇവിടെ ഗുരു നെടിയ ഗിനാവിത്. അത്രമാത്രം ഗുരുവിനെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് യോഗ വാസിഷ്ഠം. ഗുരു അവസാന സമയത്ത് എന്താണോ ഇവിടെ വൈദ്യമഠത്തിൽ കിടക്കുന്ന സമയത്ത് ഈ യോഗ വാസിഷ്ഠം നിർവ്വാണ പ്രകടനം ആണ് വായിച്ചുകൊണ്ടിരുന്നതെന്ന് പല ശിഷ്യന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയും. പക്ഷെ അതിൽ വിവാദം ഉണ്ടാവും. കാരണം സച്ചിദാനന്ദ സ്വാമിയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത് ദൈവദശകമാണ് വായിച്ചുകൊണ്ടത്, വാഴണം വാഴണം സുഖം എന്നാണ്. കാരണം വേറൊരാൾ എഴുതി വായിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവിനത് നാണക്കേടാണ്. ഗുരു എഴുതി തന്നെ ഗുരു കേട്ടോണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് മനുഷ്യന്റെ ചിന്ത പോകുന്നത്. ഈ വാസിഷ്ഠം വേറെ ഏതൊരാൾ എഴുതിയത്, അതെന്തിനാ ഗുരു കേൾക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണെന്ന് ഗുരുവിന്? ഗുരു സ്വയം എഴുതിയിട്ട് അത് കേട്ടോണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് കുറച്ചു ദിവസം ഗുരു സുഖമില്ലാതെ കിടന്നു. അപ്പൊ ആൾക്കാർ എന്താണ് അടുത്തിരുന്ന് ഇതും ചൊല്ലിയിരിക്കും. ഏത് വാസിഷ്ഠവും പറഞ്ഞിരിക്കും, ദൈവദശവും ചൊല്ലിയിരിക്കും, അത് ചൊല്ലിയിരിക്കും അടുത്ത ആൾക്കാർക്ക്. അപ്പൊ ഇതെല്ലാം ഉള്ളതായിരിക്കും, പക്ഷെ എന്നാലും അതല്ല ഇത് മാത്രമാണെന്നുള്ള വാദം അത് വേറൊരാളുടെ ഗുരു കേൾക്കാൻ പാടും എന്നുള്ള രീതി. പക്ഷെ കൃതികളും ശ്രദ്ധിച്ച് വായിക്കുകയും അത് ഒരു പ്രശ്നം ചെയ്യും. 30,000 ശ്രമങ്ങളെ വാസിഷ്ടം മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല. അത് മലയാളത്തിൽ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ ഈ പരാക്രമികളെല്ലാം അതിന്റെ പുറകെ കൂടിയല്ലേ. പിന്നെ ആകെയുള്ള എന്താണ് ഈ 6,000 ശ്ലോകത്തിന് വയ്ക്കുക, അതിലെല്ലാം വരുന്നുമില്ല, ഈ പദങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. അതുപോലെ അതുകൊണ്ട് ആൾക്കാർക്ക് സംസ്കൃതം പഠിച്ചവർക്കേ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷിലുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി അറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ഹിന്ദിയിലുണ്ട് മൊത്തം, ഇതിന്റെയും വ്യാഖ്യാനം ഹിന്ദിയിലുണ്ട്. അപ്പൊ അതാണൊരു പ്രശ്നം. അപ്പൊ ഈ പദങ്ങളെല്ലാം അവിടെ കിട്ടും മിക്കവാറും. പിന്നെ ഇതിൽ വരാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തമിഴ് സാഹിത്യത്തിൽ നിന്ന് വന്നത് തമിഴാണ്. തമിഴിലും ഇതിന്റെ സ്വാധീനമുണ്ട്. അതാണ് ഈ വാസിഷ്ഠം എന്ന് പറയുന്നത് തമിഴ് വേദാന്തത്തെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിനകത്തുണ്ട് തുരിയൻ തുരിയാതീതം തമിഴിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. അത് വാസിഷ്ഠത്തിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. വാസിഷ്ഠത്തിലും പറയും തുരിയം തുരിയാതീതം. അതിനകത്ത് തുര്യാതീതം പറയും തമിഴിൽ. പിന്നെ തുര്യം തുര്യാതീതം തുര്യാതീതാതീതം. ഒരാൾ തുര്യാതീതം എന്ന് പറയും, വേറെ ആൾ അടുത്ത പുസ്തകം എന്നാണ് പറയും. അതല്ല ഉരിഷ്ടപ്പൂടെ മേലോട്ട് പോണം തുര്യാതീതാതീത. അടുത്ത ആൾ പറയും അതുമല്ല തുര്യാതീതാതീതാതീതം. പിന്നെ ഒരു വാശിയാണ്. അവരുടെ വ്യക്തിത്വത്തെ അത് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വിളിക്കുന്നു. എന്തായാലും ഇവിടെ ആദ്യം പറയുന്ന ഇതാണ്. എന്താണ് ഇവിടെ ശൂന്യം എന്ന് പറയുന്നത്? എന്തിനാ പറയുന്ന ശൂന്യം എന്ന്? വേതാള നഗരം ശൂന്യം ഇല്ലാത്തതാണെന്നാ പറയുന്നത്. പിന്നെ ആൾക്കാർ വേതാളങ്ങളെ പിടിച്ച് കെട്ടാൻ പോകുന്നതിന്റെ പറയുക. അത് ഏറ്റവും രസകരമായ കാര്യം കർണാകാരനാണ്. കർണാകാരൻ ഇത് വെച്ചുകൊണ്ടാണ് ഈ വേതാളങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. കർണാകാരൊരുക്കെ പറയുന്നത് രേഖപ്പെടുത്തി ഞാൻ വായിച്ചാണ്. പിന്നെ അടുത്ത ഒരവസ്ഥയിലേക്ക് എത്തും. എന്താണ് അവിടെ വേതാള നഗരം ബത എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. വേതാള നഗരം ബത. ഈ യഥ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മനസ്സിൽ പണ്ട് ഇവിടെ താമസിച്ചാണല്ലോ. യഥ എന്നുള്ള പിന്നെ എന്തായി ബത എന്നായി. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയായിരിക്കും. അല്ലാന്ന് ഞാൻ പറയുന്നത് കള്ളം പറയുന്നതല്ല. നിങ്ങളീ വേതാളങ്ങളിലൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചിലപ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വേതാളങ്ങളൊക്കെ ചുറ്റും വന്നിരിക്കുന്നതായിട്ട് അത് ഇതൊക്കെ തോന്നും. അത് അത്തരം ഒരു എന്താണ് ഹിസ്റ്റീരിയ ടൈപ്പ് മനസ്സുള്ളവർക്ക് ഈ വേതാളമൊക്കെ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കും. മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അവര് അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അല്പം ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ വേതാളങ്ങളെ കുറിച്ചാണ് പകരം ചിന്തിക്കുന്നതെങ്കിൽ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുവരും? വേതാള നഗരം ബത എല്ലാം നമുക്ക് വേതാളങ്ങളൊക്കെ പോകുന്ന ഡാൻസ് പിന്നെ അതിനെ മാറ്റണം. അപ്പൊ ഓരോരോ മനുഷ്യരുടെ ഓരോരോ മനസ്സിന്റെ അവസ്ഥാവിശേഷങ്ങളാണ് അങ്ങനെ വേതാളങ്ങളൊക്കെ കാണുന്നത്. അത് കണ്ടോട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ആക്ഷേപിക്കുകയൊന്നും ചെയ്യുന്നതല്ല. അത് മനസ്സാണെന്ന് പറയുക ഗുരു അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. വേതാള നഗരം ബദയെന്നല്ല പറയുന്നത്, വേതാള നഗരം ശൂന്യം എന്നാ പറയുന്നത്, ഇല്ലാത്തതാണെന്നാ പറയുന്നത്. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം. കണ്ണാഗുരുവിന്റെ ഭക്തന്മാർക്കൊന്നതിനുള്ള ദേഷ്യം തോന്നുന്നത് രണ്ട് രണ്ടാണെന്ന് ഞാൻ പറയുന്നു. ഗുരു എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി ശൂന്യമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഒന്നില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദാളങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഏറ്റവും പ്രാമാണികമായി സ്വീകരിച്ചിരിക്കുന്ന ഗുരുവിന്റെ ആ ഇതാണ്. ഏതാണ്? ഈ ലോകത്തിൽ ഉള്ളതുപോലെ പരലോകത്തിലും അനേക ജീവവർഗങ്ങളും നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് കണ്ണാരൂരിന്റെ ആശ്രമത്തില് ഏറ്റവും പ്രാമാണികമായി സ്വീകരിക്കുന്ന സംഗതി. ഇത് വാസിഷ്ഠത്തിന്റെ വിവർത്തനമാണെന്നോ ഇതൊന്നും ഇല്ലെന്നാണ് അവസാനം പറയുന്നതെന്നോ ഉള്ള കാര്യം ഇവിടെയുള്ള സ്വാമിമാർക്ക് എന്നതുപോലെ തന്നെ അവിടെ ഉള്ളവർക്കും അറിയത്തില്ല. അക്കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ. രണ്ടു കൂട്ടർക്കും അറിയത്തില്ല. ഇവിടെ അത് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. അതാണ് വേദാള നഗരം. അവിടെ പറഞ്ഞില്ലേ അഗദ്യ ചിദ്ദട ചിന്തന വേണ്ടി. എന്റെ പേരെന്താണ് വിദ്യവൃത്തിയുടെ ഭൂതപ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, പരലോകവാസികളെ കുറിച്ച് പറയുന്ന ചിദ്ദട ചിന്തന ദൈവചിന്ത ദൈവചിന്ത അത് തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നത് വാസിഷ്ഠത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. വ്യത്യാസമുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു. അത് തന്നെ ഇവിടെ അത് വ്യക്തമായും പറഞ്ഞു. എന്താണ് അത്? ശൂന്യമാണ്. ഇതവിടെ വളരെ പ്രമാണമായി സ്വീകരിക്കുന്നു. വാസിഷ്ഠത്തിൽ ഇതെല്ലാം പറയും. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് പറയും? ഈ പ്രപഞ്ചം എങ്ങനെയാണോ ശൂന്യമായിരിക്കുന്നത് അതുപോലെ ഇതുമെല്ലാം ശൂന്യമാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടെന്നുള്ള കല്പനയുണ്ടത് സ്വപ്നം പോലെയാണെന്ന് പറയുന്നു. സ്വപ്നം പോലെയുള്ള കല്പനകളാണ് എന്ന് പറയും.